അധ്യായം 113. അൽ ഫലഖ്, മക്കയിൽ അവതരിച്ചത്. ഫലഖ് എന്നാൽ പുലരി അഥവാ പ്രഭാതം എന്നാണർത്ഥം. പുലരിയുടെ രക്ഷിതാവായ അള്ളാഹുവോട് ശരണം തേടാൻ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത്. പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്, ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും, അസൂയപ്പെടുമ്പോൾ അവന്റെ കെടുതിയിൽ നിന്നും,